സാക്ഷാൽ പടച്ചവൻ വിചാരിച്ചാലും കഴിയില്ല. അങ്ങനെ ഒരു സമന്വയ സാധ്യമല്ല. രണ്ട് ദർശനങ്ങളെ സമന്വയിക്കണമെങ്കിൽ എന്ത് വേണം? ആ ദർശനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ആചാര്യന്മാരുടെ സമ്മതം വേണം, അവര് സമ്മതിക്കുന്നു. അല്ലാതെ പുറമേ നിന്നൊരാൾക്ക് എന്നിട്ട് അത് കയറി സമന്വയിപ്പിക്കാൻ ഒക്കത്തില്ല. അവര് രണ്ടുപേരും കൂടെ സമ്മതിച്ചാൽ എന്തുവരും അത്? സമന്വയിക്കത്തുള്ളു, വേറെ ആർക്കും അത് സമന്വയിപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവര് രണ്ടുപേരും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ന്യായ വൈശേഷിക ദർശനങ്ങൾ പരസ്പരം എതിർക്കുന്നില്ല, അവർക്ക് എതിർപ്പില്ല. അതുകൊണ്ട് എന്ത് പറയും? വൈശേഷികന്മാരുടെ സപ്ത പദാർത്ഥങ്ങൾ തന്നെയാണ് നൈയായികന്മാരുടെ ഷോഡശ പദാർത്ഥം. അവിടെ ഒരു തർക്കമില്ല. അല്പം സ്വല്പമൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഇവരംഗീകരിക്കാത്ത ചില അവർ കൂടുതൽ അംഗീകരിക്കും. ഇവർ പറയുന്ന ലക്ഷണമായിരിക്കില്ല അവർ പറയുന്ന. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആചാര്യന്മാർക്ക് തമ്മിൽ ഖണ്ഡന മണ്ഡലങ്ങളില്ല. അതുകൊണ്ട് അവരെ പരമ്പരകളും എന്ത് ചെയ്യുന്നു? രണ്ടിനെ ഒന്നാക്കി. അതാണ് തർക്കശാസ്ത്രം. അപ്പൊ രണ്ടു കൂട്ടരും സമ്മതിച്ചിരിക്കുന്നതുകൊണ്ടാണ് അവിടെ സമന്വയം നടക്കുന്നത്. പൂർവോത്തര മീമാംസ സമന്വയിപ്പിക്കാൻ പറ്റില്ല, അംഗീകരിക്കും. പൂർവമീമാംസകർ ഉത്തരമീമാംസ അംഗീകരിക്കില്ല, ഉത്തരമീമാംസകർ പൂർവമീമാംസ അംഗീകരിക്കും. ഒരു പരിധിവരെ പൂർണ്ണമായിട്ടും അല്ല. അതുകൊണ്ട് അത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് ഒരു സിദ്ധാന്തം ഉണ്ടാക്കുക പ്രയാസമാണ്. ചില ഭാഗങ്ങളൊക്കെ അംഗീകരിക്കും, പക്ഷെ ഒന്നാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെയെങ്കിലും സമന്വയം സാധ്യമല്ല. യോഗ സാംഖ്യങ്ങളെ സമന്വയിപ്പിക്കാം, കാരണം അവിടെ എതിർക്കുന്നില്ല. സാംഖ്യത്തിന്റെ സിദ്ധാന്തമാണ് യോഗം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ സമന്വയം സാധ്യമാണ്. രണ്ടാചാര്യന്മാരാണെങ്കിലും ഒരു പരസ്പരം അംഗീകരിക്കുന്നു, അതുകൊണ്ട് അവിടെ സമന്വയം സാധ്യമാണ്. അദ്വൈതം, ഇഷ്ടാദ്വൈതം, ദ്വൈതം, അത് ഈ മൂന്ന് പേരും സമന്വയിപ്പിച്ചിട്ടില്ല, മറ്റാർക്കും അത് സമന്വയിപ്പിക്കാൻ പറ്റില്ല. എല്ലാം ഒന്നാണ്, എല്ലാവർക്കും സമ്മതമായ ഒരു സിദ്ധാന്തം ആയിട്ട് അതിനെ മൂന്നിനെയുള്ള ചേർക്കാനോ മാറ്റാനോ മറിക്കാനോ ഒന്നും അവർക്ക് സാധ്യമല്ല. കാരണം എന്തുകൊണ്ട്? പരസ്പരം ഖണ്ഡിക്കുന്നു. അതുപോലെ തന്നെയാണ് ദൈവം. മാധുൻ എഴുതിയിരിക്കുന്ന മുഴുവൻ ശങ്കരാചാര്യരെ ഖണ്ഡിക്കാനാണ്. മാധുന്മാരെ പറയുന്ന ശങ്കരാചാര്യർ ബൗദ്ധൻ അനുയായികളെന്നാണ്. മഹായാൻ എന്ന് പറയുന്ന ബൗദ്ധ സമ്പ്രദായത്തിന് പിന്തുടരുന്ന ആളാണ്. ഒരു കാരണവശാലും നമ്മുടെ കൂട്ടത്തിൽ വേദാന്തികളുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? പ്രപഞ്ച മിഥ്യാത്വം പോലെയുള്ള കാര്യം പറഞ്ഞൊക്കെ അതൊക്കെ ബൗദ്ധന്റെ വഴിയാണ് നമുക്ക് ചേരുന്നതെന്നാണ്. അവരും ഈ പറയുന്ന മായ അംഗീകരിക്കില്ല. ദൈവിക മായ അവർ പറയും. മായ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരന്റെ ഇച്ഛയാണ്, അത്രയോ. നവിദ്യദേവ്യാസ മായ എന്നൊന്നും അവർ പറയത്തില്ല. അത് സത്യം തന്നെ. അപ്പൊ ഭേദത്തെ അദ്വൈതികളും സ്വീകരിക്കുന്നുണ്ട്. ദ്വൈതി സ്വീകരിക്കുന്നു, വിശിഷ്ടാദ്വൈതി സ്വീകരിക്കുന്നു. ഇതിൽ വരുന്ന പ്രധാനമായ വ്യത്യാസം എന്താണ്? ദ്വൈതി പറയുന്ന ഭേദം സത്യമാണ്, അനുഭവത്തിലുണ്ട്. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവനിവനെന്ന് അവൻ, അതിനാൽ അവൻ നിനയ്ക്കുന്നു. അതിന് അവനിവനെന്ന് അതിനാൽ അവൻ നിനയ്ക്കുന്നു. അതിനാലെന്ന് ചെയ്തുകൊണ്ട് എന്ന് മാത്രം പറയാൻ പറ്റും. അതിനാൽ എന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞതിനെ കുറിച്ചാണ് അതിനാലെന്ന് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് പറഞ്ഞിരിക്കുന്ന എന്താണ്? ആവിയെ ആവരിച്ചിടുന്നു അതിനാൽ, മായയുടെ പ്രവൃത്തി കൊണ്ട് അവൻ ഇവനെന്ന് അവൻ ധരിക്കുന്നു. അവൻ ഇവൻ എന്ന് പറയുന്നതാണ് ഭേദജ്ഞാനം. അദ്വൈതത്തിൽ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് ഈ ഭേദം. ഭേദധിക്കാരം, നിജ ഭേദ നിഷേധം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം തന്നെയുണ്ട്. ഭേദത്തെ നിഷേധിക്കുന്നു, ഭേദത്തെ അദ്വൈതിക്ക് അംഗീകരിക്കാൻ പറ്റുന്നു. പക്ഷെ ഇങ്ങനെ നിനയ്ക്കുന്നു, അനുഭവിക്കുന്നു, ചിന്തിക്കുന്നു, അത് സത്യമാണല്ലോ. ഒരാള് ഞാൻ വേറെ, നീ വേറെ എന്ന് ചിന്തിക്കുന്നു. അതിനെന്താ കാരണം? ആവിയെ ആവരിച്ചെടുക്കുന്നു, മായ നീരാളി പിടിക്കുന്നത് പോലെ ആത്മാവിനെ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതൊരു കാരണം. പിന്നെ ഒരു കാരണം കൂടെ ഉണ്ട്. എന്താണോ അവശതയും അവിവേകം ഒന്നിനാലേ. അപ്പൊ മായ അവനെ പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവനെന്ത് വരുന്നു? അവിവേകം ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഭേദബുദ്ധി ഉണ്ടാകുന്നു. ആ ഭേദബുദ്ധി ഉണ്ടാകുന്നതിന് രണ്ടും കാരണമാണ്. അതിനാലെന്ന് പറയുന്നു കാരണത്തെക്കുറിച്ച് പറയുകയാണ്. ഒന്നിനാലേ എന്ന് പറയുന്നു കാരണത്തെക്കുറിച്ച് പറയാം. രണ്ടും അന്വേഷിക്കേണ്ടതിനോട് അവനവിനൊന്ന് നിനയ്ക്കുന്നു, അതിനാൽ അവൻ അവനിവനെന്ന് നിനയ്ക്കുന്നു. അവൻ അതിനാൽ അവനിവനെന്ന് നിനയ്ക്കുന്നു. ആരാണ് ഈ അവൻ? ആവി മുമ്പ് പറഞ്ഞു. ആവിയണവനെന്ന് പറഞ്ഞു ആത്മാവിനെ തന്നെ. ജീവാത്മാവെന്ന് പറയാം. ആ ജീവാത്മാവ് അതിനാൽ ആവി ആ ജീവാത്മാവിനെ മായ ആവരിക്കുന്നത് കൊണ്ട് അവനിവനെന്ന് നിലയ്ക്കുന്നു, ചിന്തിക്കുന്നു. ഒരു കാരണം കൂടെ പറഞ്ഞതുകൊണ്ട് അതുകൂടെ ഇവിടെ ചേർക്കണം ഇടയ്ക്ക്. അവശ്യതയാം അവിവേകം ഒന്നിനാലേ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോ എന്താണോ ആവിയെ ആവരിക്കുന്നത് കൊണ്ട് അവിവേകം ഉണ്ടാകുന്നു. അവിവേകം ഉണ്ടാകുന്നതുകൊണ്ട് അവൻ ഇവനൊന്നും നിന്നു. ഇത് പൊതുവെ പറയുന്നതാണ്. എന്തുകൊണ്ട് ഭേദബുദ്ധി ഉണ്ടാകുന്നു? ഏകത്വ ബുദ്ധി ഇല്ലാത്ത സർവഭൂതവും ആത്മാവേയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണോ അവിടെ ഏകത്വ ബുദ്ധിയാണ്. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്തുവാണെന്ന് സർവ ഏകത്വ ബുദ്ധിയാണ്. ഈ ഏകത്വ ബുദ്ധി പ്രധാനമായ കാരണമെന്ന് പറയുന്നത് മായ ബാധിച്ചിരിക്കുന്നു. മായ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് സംഭവിക്കും? അവിവേകം. അവന്റെ വിവേകം നഷ്ടപ്പെട്ടു പോവും. അവന് ഭേദബുദ്ധിയും ഉണ്ടാവും, വിപരീത ബുദ്ധിയും ഉണ്ടാവും. ഏകത്വ ജ്ഞാനത്തിന്റെ സ്ഥാനത്ത് വിപരീത ജ്ഞാനം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? അവൻ ഇവൻ എന്ന് ഒരാളും നിലനിൽക്കുന്നു. അവൻ ഇവൻ എന്ന് നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ തന്നിൽ നിന്ന് അന്യമായി മറ്റുള്ള എല്ലാത്തിനെയും അറിയുന്നു. അന്യനായ ഒരു വ്യക്തിയെയും അന്യമായ വസ്തുക്കളെയും എല്ലാം അന്യമായി അറിയുന്നു. ഒന്ന് മായ ബാധിക്കുന്നു, രണ്ടാമത് അവിവേകം, മൂന്നാമത് ഭേദബുദ്ധി. ഇത് അദ്വൈതത്തെ സാറിന് പറഞ്ഞു വരുന്നതാണ്. കാരണം ഇതിനൊക്കെ ഒരു മൂല കാരണം വേണം, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. സർവം ഹി സച്ചിദാനന്ദം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ബോധം മനുഷ്യന് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? പ്രധാന കാരണം മായ തന്നെയാണ്. ആ മായ എന്ന് പറയുന്നത് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന മായയാണ്. ആ മായ എന്ന് പറയുന്നത് സത്യമല്ല, അങ്ങനെയൊക്കെയുള്ള മായയാണ്. ആ മായയാണ് അവിവേകത്തെ ഉണ്ടാക്കുന്നത്, ജീവനിൽ അവിവേകത്തെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവനെ ഭേദബുദ്ധി ഉണ്ടാവും. അപ്പൊ ഭേദബുദ്ധി എന്ന് പറയുന്നത് അദ്വൈതി അംഗീകരിക്കുന്നു. അതുകൊണ്ട് കാരണം എല്ലാവരുടെയും അനുഭവത്തിലുള്ളതല്ലേ. ഞാനും നീയും ഒന്ന് തന്നെ എന്നാരും അറിയാറില്ല. എല്ലാവരും ഞാൻ വേറെ, നീ വേറെ, ഞാൻ വേറെ, ഈ വസ്തു വേറെ, ഇങ്ങനെ തന്നെ അറിയുന്നു. ഈ അനുഭവം സത്യമാണെന്ന് പറയുന്നവരാണ് ആര്? ഇനി ഭേദം പറഞ്ഞാലും അഭേദം പറഞ്ഞാലും ഭേദാഭേദം പറഞ്ഞാലും എല്ലാം സത്യം തന്നെ എന്ന് പറയുന്ന ആളാണ് വിശിഷ്ടാത്മ. ഭേദമേ ഉള്ളൂ അത് സത്യം എന്ന് പറയുന്ന ആൾ ആരാണ്? ദ്വൈതി മാധവൻ. അപ്പൊ അവർക്ക് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരു മായ ഈ പറയുന്ന രീതിയിലുണ്ട്. ഒരു മായ അജ്ഞാനത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അത് ഓരോ ജീവനിലും ഇരിക്കുന്ന അറിവില്ലായ്മ മാത്രമേ ഉള്ളൂ. ഈ പറയുന്നത് പോലെ എന്താണോ ഒരു മായ, അങ്ങനെ ഒരു മായ ജഗത്തിനെ സൃഷ്ടിക്കുകയും എല്ലാവരെയും അങ്ങനെ ഒരു മായ ഈശ്വരന്റെ ഇച്ഛ എന്ന് പറയുമ്പോൾ അവരൊരു മായ എന്ന് പറയുന്നത് ജഗത്തിനെ നിയന്ത്രിക്കുന്ന സാധനം ആ ശക്തി, മായാശക്തി. ജീവന്മാരുടെയൊക്കെ നിയാമകം ആയിരിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് അതൊരു പൊള്ളാത്ത മായയല്ല, ഇല്ലാതെ മായയുടെ ഉല്ലാസം. അതൊന്നും അവർ സമ്മതിക്കത്തില്ല. ഇല്ലാതെ മായ എന്തൊന്നും മായ ഇല്ലാതെ മായയല്ല, പിന്നെയോ ഉള്ള മായയല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ അദ്വൈതമാണ്, അവന് വേറെ ഒരിടത്തും കൊണ്ട് കെട്ടാൻ പറ്റത്തില്ല. ഇല്ലനനും കല്ലാഴിയും ഖനനും ഇങ്ങനെ പറഞ്ഞ് ഇല്ല ഇല്ല എന്ന് പറയുന്ന അവർക്ക് സമ്മതമായ കാര്യമല്ല. അവിടെ പറയുന്ന ഒരു തത്വം അത് ഇവർക്കൊന്നും സ്വീകാര്യമായ കാര്യമാണ്. ത്വം ഹി ബ്രഹ്മ എന്നൊന്നും ഇവർ അംഗീകരിക്കത്തില്ല. മാധവൻ പറയുന്നത് തത്വമസി ഐതദാത്മ്യം ഇതം സർവം സാത്മാ തത്വമസി ചേതകേതു എന്നാണ് ഉപദേശിക്കുന്നത്. ആത്മാ തത്വമസി എന്നുള്ളതിന് മാധുൻ പറയുന്നിടത്തോ ആത്മാ അതത്വമസി എന്ന് അവിടെ സവർണദീർഘം വന്നിരിക്കുകയാണ്. അതത്വമസി എന്ന് വെച്ചാൽ ത്വം തത്ത് ന എന്നാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നീ അതല്ല. പിന്നെ നിങ്ങൾ പറയുന്നത് തൊമ്മയും ബ്രഹ്മ എന്ന് പറഞ്ഞു അവർ സമ്മതിക്കുന്നു. തത്വന നീ അതല്ല, നീ വേറെയാണ്, അത് വേറെയാണ്. നിനക്ക് ആ ഈശ്വരനെ എന്ത് ചെയ്യാം? പൂജിക്കാം, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത്. വേദം എന്ന് പറയുന്നത്, വേദം എന്ന് പറയുന്നത് ഓരോരുത്തർ വ്യാഖ്യാനിക്കുന്നതാണ്. വേദം എന്ന് പറയുന്നത് അങ്ങനെ സ്വതന്ത്രമായൊരു സാധനമൊന്നുമില്ല. ഇപ്പോ ഈ പദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പത്ത് പേരെടുത്ത് പത്ത് രീതിയിൽ വ്യാഖ്യാനിക്കു വെക്കും. അപ്പൊ ഏതാണ് ഇരുപത്തി ആറാമത്തെ പദ്യം എന്ന് ചോദിച്ചതിൽ ഏത് വ്യാഖ്യാനം? അവരാണ് വേദവും. വേദം എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനമേ ഇല്ല. അത് ഈ എല്ലാം ഓരോരുത്തരും എന്ത് ചെയ്യുന്നു, പഴയ ആചാര്യന്മാർ പ്രത്യേകിച്ച്. ഇന്നിപ്പോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിൽ ഒരു ഇത് പഠിക്കുന്നവരുടെ മനസ്സിലൊരു ധാരണയുണ്ട്. ഞാനിപ്പോ ഇത് വായിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു ധാരണയുണ്ട്. ഇതിന് ഇത് അദ്വൈതമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് എന്റെ മനസ്സിലൊരു ധാരണയുണ്ട്. ആ ധാരണ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പദങ്ങളുടെ അർത്ഥം പറയുന്നു, അന്വയിക്കുന്നു, ഇത് അദ്വൈതമാണെന്ന് പറയുന്നു. ഇതിന്റെ വിഷയം അതാണെന്നൊരു ധാരണ എന്റെ മനസ്സിൽ മുമ്പേ ഉണ്ട്. അതെന്തുകൊണ്ട് അദ്വൈതത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതുകൊണ്ട്, ദ്വൈതത്തെയും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇഷ്ടാദ്വൈതത്തെയും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് അതൊന്നുമല്ല, ഇത് അദ്വൈതമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ധാരണയില്ലാത്ത ഒരാൾക്ക് അവയവമൊക്കെ അമർത്തി ആണിയായി നിന്നെന്ന് പറഞ്ഞാൽ അവർ ഇതെന്താണ്, എവിടെ അടിച്ചിരിക്കുന്ന ആണിയാണ്, ആരടിച്ചാണ്, ഇങ്ങനെ അവർ ചോദിക്കത്തുള്ളൂ. ആണി എങ്ങനെ എവിടെ വന്നത്? വന്നാത്ത കാലത്ത് ആണി ഉണ്ടായിരുന്നു, ഇരുമ്പാണിയാണോ അതെ അലകിന്റെ ആണിയോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആൾക്കാർ. അപ്പോ ആദ്യം വിഷയത്തെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടായാലേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അദ്വൈതം ദ്വൈതം ഇഷ്ടാദ്വൈതം എന്നൊക്കെ പറയുന്ന എന്താണെന്നൊരു സാമാന്യ ധാരണ അന്ന് പൂർണ്ണമായി ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അത് തമ്മിലുള്ള സാധർമ്മ്യം വൈധർമ്മ്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. ഇത് ഒന്നും ഇതുവരെ കേൾക്കാത്ത ഒരാളുടെ അടുത്ത് നേരിട്ട് പറയാൻ പറ്റില്ല. അവരോട് കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, പൊതുവായി പറഞ്ഞ് മനസ്സിലാക്കി, പിന്നെ ഈ വിഷയത്തിലേക്ക് കടക്കാനേ പറ്റും. നമ്മൾ നേരിട്ടെടുത്ത് വെച്ചിട്ട് അത്തരം ഗഹനമായ തത്വങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പിടിച്ചെടുക്കാൻ പ്രയാസമാണ് സാധാരണ ഒരാളെ. അല്ലെങ്കിൽ ഇതിനോട് വളരെ താല്പര്യവും ഇതിനുള്ള ജീനുള്ളവനായിരിക്കും, ഇത് അറിയണമെന്ന് വലിയ താല്പര്യമുള്ള ഒരാളുമായിരിക്കും. ഒരു ദിവസം ബാലകൃഷ്ണൻ നായർ സാറിനെ തന്മനാശ്രമത്തിൽ ഞാൻ വിളിച്ചുകൊണ്ട് പോയി ഒരു ക്ലാസ് എടുപ്പിച്ചു, വലിയ ക്ലാസ്. സാറിങ്ങനെ ബോധം ബോധം ബോധം ബോധം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ്. തീർന്നു കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുന്നത്, സാറെ ഈ വിഷുവിന്റെ അന്ന് ഒരിക്കൽ ഭക്ഷണം കഴിക്കണോ അതേ മൂന്ന് നേരം കഴിക്കണോ അല്ലെങ്കിൽ എന്ത് കഴിക്കണം, പഴമാണോ കഴിക്കേണ്ടത്? കാരണം വിഷുവിന്റെ അന്നം കണ്ടാണ് ഈ പരിപാടി നടത്തി. അറിഞ്ഞോട് ചോദിക്കണം, സാറൊന്നും ഉണ്ടായിരുന്നു എന്നിട്ട് സാറൊന്നും ചിന്തിച്ചില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറ് പറഞ്ഞെല്ലാം മനസ്സിലായി, അതിന് ഒരു സംശയമില്ല. സാറ് പറഞ്ഞത് പിന്നെ എല്ലാം മനസ്സിലായി, അതിലൊരു സംശയമില്ല. വിഷുവിന് ഭക്ഷണം കഴിക്കുന്ന പാലാണോ പഴമാണോ ഇതാണോ? അപ്പൊ മനുഷ്യ ഇത് പറയുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ ആയിരിക്കും. അപ്പോ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് ക്രമേണ പറഞ്ഞു കുറച്ചതിന് ജിജ്ഞാസയും മനസ്സിലാക്കാനുള്ള ശേഷിയുടെ വേണം. മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവർക്ക് എങ്ങനെ പറയുന്നു? അതുകൊണ്ടാണ് ഗുരു ഇതൊക്കെ എഴുതിയിട്ട് പെട്ടിയിൽ അടച്ചു വെച്ച്. ഗുരു ഇതൊന്നും കൊണ്ട് പുറത്തിറങ്ങിയ ആൾക്കാർക്ക് പറയാനൊന്നും പോയി അല്ലേ? അതൊന്നും പറയാനൊന്നും പോലെ. പിന്നെ അടുത്ത് വന്ന വലിയ താല്പര്യമുള്ള ആൾക്കാരെടുത്തിട്ട് എന്തെങ്കിലും സംസാരിച്ചിരിക്കും. അല്ലാതെ പബ്ലിക്കിനോടൊന്നും ഗുരുവിതൊന്നും ഒരിടത്തും പോയി പറഞ്ഞിട്ടില്ല. പബ്ലിക്കിനെ കണ്ടു കഴിഞ്ഞാൽ ഗുരു പറയുന്ന നിങ്ങൾ കുളിക്കാറുണ്ടോ? സമൂഹം എന്ന് പറയുന്ന ആ നിലവാരത്തിലാണ്, കുളിക്കുന്നില്ലെങ്കിൽ കുളിക്കണം, കുളിച്ചോണ്ട് അമ്പലത്തിൽ പോകണം, അല്ലാതെ പോകരുത്, കള്ളു കുടിക്കരുത്, കള്ളു കുടിച്ചിട്ട് വീട്ടിൽ പോയി ഭാര്യ എടുത്തിട്ട് തല്ലരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ ഗുരു പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഇത് വല്ലതും പറഞ്ഞിട്ടുണ്ട്, അവയവമൊക്കെ അമൃത്തി ആണിയായി നിന്നുണ്ട്, ഒന്നുമില്ല. പിന്നെ ഇവിടെ ഇനിയിപ്പോ നിങ്ങൾ ഈ പരിഷത്തൊക്കെ വിളിച്ചു കൂട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ചട്ടമ്പി സ്വാമിയാണോ ഗുരു, അതേ നാരായണ ഗുരുവാണോ ഗുരു, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊന്നും ഉണർന്നു ആഹ് അന്നറിയണമല്ല. ഇതൊക്കെ എനിക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നു. ഇതിലും താഴ്ന്ന കാര്യം ഇതിലും മേളിൽ ഉള്ള കാര്യമൊന്നും ജനങ്ങൾക്ക് എന്താണ് ആവശ്യം? ഇന്നത്തെ കാലമായിട്ടോ ഇന്നത്തെ ചുറ്റുപാടുകളുമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത സാരഹീനങ്ങളായ ഒരു ഒരു തരത്തിലും ഒരു യോഗ്യതയില്ലാത്ത ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് സമൂഹത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്, അതൊന്നുമില്ലാത്ത കാലഹരണപ്പെട്ട ഇത്തരം 1500 വർഷം മുമ്പൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയിരിക്കുന്നവരൊക്കെയാണ് വരുന്നത്. അപ്പം ഇതിന്നൊരു തീരുമാനം അറിഞ്ഞിട്ട് തന്നെയാണ് ബാക്കി ആൾക്കാർ ഉത്സാഹിക്കും. ഇതിലപ്പുറം നിങ്ങൾക്കിതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊന്നും ഉറങ്ങും. അല്ലാതെ ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ ഒരു പരിഷത്ത് വന്നു. പക്ഷത്ത് കിടക്കുമ്പോൾ ആറ്റുവാശ്ശേരി നാണു ജോത്സ്യം എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നൊരു വിളിച്ചോണ്ട് വന്നൊരു ക്ലാസ് മാധവമ്പിള്ള സാറിന്റെ അടുത്ത പരിചയക്കാരനാണ്. ഇത് നല്ല സംസ്കൃത പണ്ഡിതനും ഗുരുവുമായിട്ട് നേരിട്ട് കാണി സംസാരിക്കുകയും ജ്യോതിഷപരമായിട്ട് ഗുരുവിനോട് സംശയങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്രായമുണ്ട്, നല്ല പ്രായമുണ്ട്. ഇദ്ദേഹം വന്നിരുന്ന് ഇദ്ദേഹം ദർശനമാലയെ കുറിച്ച് ഇദ്ദേഹം ഒരു ക്ലാസ് എടുക്കും. ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്കത് അദ്ദേഹം പറയുന്നത് അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ള ബോധവും ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ മനുഷ്യൻ പറയുന്ന ഒരു വലിയ സംഗതിയാണല്ലോ, ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദർശനന്മാരെ കുറിച്ചുള്ള വളരെ ആദ്യത്തെ ഒരു പദ്യം പറഞ്ഞുള്ളൂ, വാസി വക്കിലാസദേവി. പുള്ളി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും എന്റെ മനസ്സിൽ പലതും ഉണ്ട്, പക്ഷെ മുഴുവൻ എനിക്ക് മനസ്സിലായി. ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഇരുന്ന അന്ന് എനിക്കൊന്ന് ഇപ്പൊ എത്ര ആളുണ്ടെന്ന് അറിയത്തില്ല, അന്ന് ഈ ആളെ നിറയെ ആളും കുറച്ചറിവുള്ള ആൾക്കാരുമൊക്കെ ഉണ്ട്. കൂടുതലും റിട്ടയർഡ് അധ്യാപകരും അവരും എല്ലാം ഇദ്ദേഹം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ഒരു എല്ലാവരും കൂടിയിരുന്നുള്ള ഒരു ചർച്ച എന്ന് വെച്ചാൽ ഇനി ഒരു ക്ലാസ്സിന് ഈ മനുഷ്യനെ വിളിക്കരുതെന്നാണ്. എല്ലാവർക്കും ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, നാണു ജോത്സ്യം ഇനി വിളിക്കരുത്. അത് പിന്നെ മാതമ്പിള സാറിന്റെ അടുത്താണ് പറയുന്നത്. സാറിന് ദേഷ്യമില്ല, അങ്ങനെ പറയുന്ന കേട്ടോ. പിന്നെ ഇഷ്ടമുള്ളവരെ വിളിച്ച് നടത്തി. ഞാൻ ഇനി ഇതിലൊന്നുമില്ലെന്ന് പറഞ്ഞ് സാർ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അപ്പോ സമൂഹം അങ്ങനെയാണ്, അവരോട് അത്ര പുതിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പറയുന്ന പോലെ ഗുരു ആരാണ് ശിഷ്യൻ ആരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അല്ലെങ്കിൽ പഴയ ചരിത്രമോ കഥയോ അല്ലെങ്കിൽ ഇങ്ങനെ ഗുരു ഇങ്ങനെ ആകാശത്തോടെ പറന്നു പോകുന്നത് കണ്ടതായിട്ട് ഇന്ന സ്വാമി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ സ്വാമി സത്യമേ പറയത്തുള്ളൂ, ജീവിതത്തിൽ കള്ളമേ പറഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വായുമ്പോഴും അമ്പരത്തിൽ ഇരിക്കുക. എന്നാ ആ സ്വാമിയും സത്യം പറയുന്നു, ഈ സ്വാമിയും സത്യം പറയുന്നു, രണ്ട് സത്യവാന്മാര്, ഇതൊക്കെ ഇവിടെ വിക്കത്തുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരുടെ അടുത്ത് ഇതൊക്കെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നോ രണ്ടോ പേരൊക്കെ മനസ്സിലാക്കുന്നവർ കാണുമായിരിക്കും. അത് വളരെ സീരിയസ് ആയി ഇത് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഭേദം എന്ന് പറയുന്നത് എന്താണോ രാമാനുജം പറയുന്നത്, ഭേദമായാലും അഭേദമായാലും ഭേദാഭേദമായാലും എല്ലാം അത് സത്യമാണ്, അസത്യമല്ല. അത് മായ കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മായ അസത്യമാണ്, അതുകൊണ്ട് അത് സംഭവിക്കുന്നു അസത്യം. ഇപ്പോ രാമായണം പറയുന്നത് അവ്യക്തം പ്രകൃതി, അത് പരിണമിച്ചാണ് ഈ സ്ഥൂലമായ ജഗത്തുണ്ടായത്. അപ്പോ അത് സത്യമാണ്, സ്ഥൂലമായ ജഗത്ത് സത്യമാണ്, ഈശ്വരൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. ഇവിടെ പറയുന്ന പോലെ നിർഗുണം ബ്രഹ്മം ഒന്നിനും ഇടപെടാതെ ഇരിക്കുകയും മായ എല്ലാം ചെയ്യുകയും ചെയ്യുന്നു, അതല്ല. മധുൻ പറയുന്നത് അത് ഈശ്വരന്റെ ഇച്ഛയാണ്, അതുകൊണ്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഭേദം എന്ന് പറയും, അവൻ ഇവനെന്ന് നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ജീവഭേദം, അത് സത്യമാണ്. ജീവജഗത് ഭേദം അത് സത്യമാണ്. ജീവ ഈശ്വര ഭേദം അത് സത്യമാണ്. ഈശ്വര ജഗത് ഭേദം അത് സത്യമാണ്. ഇങ്ങനെ എങ്ങനെയൊക്കെ ഭേദങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ ഇതെല്ലാം സത്യമാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും, ഇതിനൊന്നും മാറ്റം വരത്തില്ല. പിന്നെ എന്താണോ വൈഷ്ണവന്മാർക്ക് പൊതുവേ, ഇവരെല്ലാം വൈഷ്ണവന്മാരാണ്, വാസുദേവൻ അല്ലെങ്കിൽ വിഷ്ണുവിനെ പരമമായി ആരാധിക്കുന്നവരാണ്. ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. ഈ രാമാനുജനെ തന്നെ തെങ്കല വടകല രണ്ട് ഗ്രൂപ്പുണ്ട്. അതിൽ തന്നെ ആ സമ്പ്രദായത്തിനിങ്ങനെ വന്നിട്ട് പിന്നെ പുരാണങ്ങളും അവിടെ ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഈ വൈകുണ്ഠം അങ്ങനെ അവിടെയൊക്കെ എത്തിച്ചേരുക, പല ലോകങ്ങളിൽ പോവുക, അതൊക്കെ അത് അംഗീകരിക്കാത്തവരുണ്ട്. ഇപ്പോ തദ്ധാമ പരമം മമ, ആ ധാമം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം എന്ന് പറയുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നവരുണ്ടല്ല, ആ പരമാത്മാവ് തന്നെ എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എല്ലാം ഇവരുടെ ഇടയിലുണ്ട്. അതിൽ തന്നെ പല പല പല കാഴ്ചപ്പാടുകളാണ്, ഒന്നല്ല. അപ്പോ അവര് ഏത് കൂട്ടരായാലും ശരി, ഇവരെല്ലാവരും എന്താ ഭേദം സത്യമാണ്, ഞാൻ വേറെയാണ്, ഈ വസ്തു വേറെയാണ്, സത്യമാണ്, ഞാൻ വേറെയാണ്, നീ വേറെയാണ്, നമ്മൾ തമ്മിലുള്ള ഭേദം സത്യമാണ്. ഇവിടെ പറയുന്നതല്ല, അവിവേകം കൊണ്ടാണ് ഈ തോന്നലുണ്ടാകുന്നത്, ബോധമില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ വിപരീത ബുദ്ധിയാണ്, എന്നുവെച്ചത് സത്യമാണ്, എന്നുവെച്ചാൽ ഇതൊരു ഭ്രമമാണ്. അവിവേകത്തിനും ഭ്രമവും നടത്തുന്നു. ഭ്രമകലയാൽ അഖിലം പ്രമേയമാകും, ഇതുപോലെ കാരണവശാൽ ഇവരാരും സമ്മതിക്കത്തില്ല. ഇങ്ങനെ ആവർത്തിച്ച് ഓരോ സ്ഥലത്തും ഈ ഭ്രമം ഭ്രമകലയാൽ എന്നൊക്കെ പറയുന്നോണ്ടാണ് പറയുന്നത്. എന്താണ് ഇത്? അദ്വൈതമാണ്. ഇതാണ് അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇതൊന്നും വിശിഷ്ടാതീതികളോ ദ്വൈതികളോ ഇങ്ങനെയുള്ള ഒരു ഏർപ്പാടേ അവർക്കില്ല. രജുവിൽ സർപ്പഭ്രാന്തി ഉണ്ടാവും, അത്രയൊക്കെ സംഭവിക്കും. അതിനപ്പുറം ജഗത്ത് ഭ്രാന്തിയാണ് എന്നുള്ളത് അതിൽ തന്നെ അവരുടെ വ്യാഖ്യാനം വേറെയാണ്, അദ്വൈതരുടെ വ്യാഖ്യാനം പോലെ അതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്. പിന്നെ ഇത് അദ്വൈതമല്ലായെന്ന് പിന്നെ ഇതിനെ വേറെ ഏതിൽ ഉൾപ്പെടുത്തും ചോദ്യം. ഇത് അദ്വൈതം എന്നല്ലാതെ വേറെ ഏതിലതിനെ ഉൾപ്പെടുത്തുന്നു? ഇവിടെ ഇങ്ങനെ പരമ്പരയായി വന്നുകൊണ്ടിരുന്ന ഇതൊക്കെ അല്ലേ. അപ്പോ അതിന് ഈ നമ്മളിതെല്ലാം ഓരോന്ന് നോക്കുമ്പോൾ പിന്നെ അദ്വൈതത്തിന് ഇതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. വേറെ ഈ ബ്രഹ്മം ബ്രഹ്മമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അതിനെ അദ്വൈതത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. വേറെ ആർക്കും പറ്റിയതായിരുന്നു. പിന്നെ ഗുരു പറയുന്ന വേറെ ഒരു സാധനമാണ്. വേറെ ഏതത്? ബ്രഹ്മകലയാൽ അതിനം പ്രമേയമാകുമെന്നാണോ ഗുരു പറയുന്നത്? അതാണ് അദ്വൈതം. പിന്നെ അവശതയാം അവയെ ഒന്നിനാലേ അവൻ ഇവൻ എന്ന് നനയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതാണ് അദ്വൈതം. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നു. ഇതിൽ പിന്നെ വേറെ ഏതിനെ കൊണ്ട് ഉൾക്കൊള്ളിക്കും? ഇതിന് ഒരു പ്രത്യേകത പറയാം. എന്താണ് ആ ഗുരുവില് ഗുരു അത് അവതരിപ്പിച്ച തന്റേതായ ഒരു ശൈലി അദ്വൈതം? എന്നുവെച്ചാൽ ആ ശൈലി എന്ന് പറയുന്ന മറ്റുള്ളവരുടെ സ്വാധീനം. ഇപ്പൊ ശങ്കരാചാര്യ അവതരിപ്പിച്ചു, ശങ്കരാചാര്യ ശങ്കരാചാര്യർക്ക് മുമ്പുള്ളതേ സ്വാധീനിക്കും, പിന്നീടുള്ളത് ശങ്കരാചാര്യ സ്വാധീനിക്കും. എല്ലാവരും എങ്ങനെയാണ്? ഇപ്പൊ പതഞ്ജലിയെ സ്വാധീനിച്ച ആരാണ്? കപിലൻ. എന്തുകൊണ്ട് കപിലം മുമ്പിലും പതഞ്ജലി പിമ്പിലും? അതുപോലെ സ്വാധീനങ്ങൾ വരും. അപ്പൊ അതിനെ അംഗീകരിക്കണം. അപ്പോ ഗുരുവിനെ സ്വാധീനിക്കുന്ന എന്താണോ അതുവരെ ഗുരുവിന്റെ കാലം വരെ എന്തെല്ലാം ഈ ദർശനങ്ങളിൽ പരിണാമങ്ങൾ പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് ഈ സവീസും മറ്റും അതി കടന്നു വരുന്നത്. അപ്പോ ഈ പറയുന്ന ഒഴിവിലടക്കവും കൈവല്യണോ നീതും പാടലുകളും തമ്മിൽ അതെല്ലാം ഗുരുവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർക്ക് മുമ്പ് അതൊന്നും ഇല്ലായിരുന്നു. ഇനി ഉണ്ടെങ്കിൽ തന്നെ ശങ്കരാചാര്യർക്ക് അതിനെ കുറിച്ചൊന്നും അറിവില്ലായിരുന്നു. അത് തന്നെ ഒരു ശങ്കരാചാര്യർ പറയുന്ന ഒരു പാശ്ചാത്യ ദർശനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ശങ്കരാചാര്യം പറയുന്നുണ്ട്. പക്ഷെ ഈ പിൽക്കാലത്ത് വന്നതുപോലെ ശൈവം എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ വന്നത് അത് എന്താണോ അദ്വൈതമായിട്ടൊന്ന് കൂടിച്ചേരാം. ആ രീതിയിൽ വന്നും ഉണ്ടായിരുന്നു. തുര്യം തുര്യാതീതം ഇങ്ങനെയൊന്നും പറയുന്ന ഇടപാടൊന്നും ശങ്കരാചാര്യർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇല്ല, ശങ്കരാചാര്യ അങ്ങനെ സ്വാധീനിക്കത്തില്ല. കാരണം എവിടെയെങ്കിലും ഒരു ദ്വൈതത്തിന്റെ ലാഞ്ചനം വന്നു കഴിഞ്ഞാൽ ശങ്കരാചാര്യ നിഷേധിക്കത്തുള്ളൂ, അംഗീകരിക്കത്തില്ല. ശങ്കരാചാര്യ സ്വീകരിച്ച് സ്വാധീനിച്ചിട്ടുള്ളത് സാഖ്യം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ അങ്ങനെയുള്ള അതിനു മുമ്പ് പ്രബലമായിരുന്നത് ശങ്കരാചാര്യ സ്വാധീനിക്കുകയാണ് നിഷേധിക്കുകയും ചെയ്യും. ഇതിനെല്ലാത്തിനും ഓരോരോ അംശങ്ങളെടുക്കുകയും തനിക്ക് സ്വീകാര്യവുമായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ഇപ്പം ഞാനിത് അർത്ഥം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഉള്ള ഒരു ധാരണ വെച്ചുകൊണ്ട് ഇതിനെ പരിശോധിച്ചിട്ടാണ് അർത്ഥം കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ശങ്കരാചാര്യർ അല്ലെങ്കിൽ മാധ്വൻ രാമാനുജനൊക്കെ വേദത്തിന്റെ അർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു തത്വമുണ്ട്. ആ തത്വത്തെ വെച്ചുകൊണ്ട് അവർ വേദത്തെ വ്യാഖ്യാനിക്കുകയാണ് അവരുടെ തത്വത്തിന് അനുഗുണമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാതെ വേദം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു തത്വമൊന്നുമില്ല. അത് ഈ തത്വങ്ങളെല്ലാം ഇവർ കണ്ടെത്തുന്നതാണ് അതിനകത്ത്. അല്ലെങ്കിൽ തത്വമസി എന്ന് പറയുന്നതിന് മൂന്നർത്ഥം ഇങ്ങനെ വരും. അതിനൊരർത്ഥം ഉണ്ടെങ്കിൽ ഏതാ അതിന്റെ അർത്ഥം? ആ തത്വമസി എന്നെങ്ങനൊരർത്ഥം വരും? ശങ്കരാചാര്യർ പറയുന്ന നിർവിശേഷ ബ്രഹ്മം അങ്ങനെ അർത്ഥമാകും. രാമാനുജൻ പറയുന്ന വിശിഷ്ട ബ്രഹ്മം അതെങ്ങനെ ആകി വരും? ശങ്കരാചാര്യർ പറയുന്ന നിർവിശേഷ ബ്രഹ്മം, രാമാനുജൻ പറയുന്ന വിശിഷ്ട ബ്രഹ്മം, മാധവൻ പറയുന്ന എന്താണ്? നീ ആ പരമാത്മാവിന്റെ ദാസനാണ്. അപ്പൊ ഇത് മൂന്ന് കാര്യങ്ങളാണ്. ഇതെങ്ങനെ തത്വമസിയിൽ വരുന്നു? അപ്പൊ ഇതൊന്നും തത്വമസിയുള്ളതല്ല. അത് മലയാളം വ്യാഖ്യാനിക്ക, അതിനിപ്പോ ഗുരുദേവർത്തിക്ക് എത്ര വ്യാഖ്യാനമുണ്ട്, ഏത് ഭാഷയും വ്യാഖ്യാനിക്കാം. അപ്പൊ സംസ്കൃതത്തിന്റെ മാത്രം പ്രത്യേകത ആത്മദേശത്തിനൂടെ എത്ര വ്യാഖ്യാനം എഴുതി വെച്ചിരിക്കുന്നത്? ഭാഷയോടെ എനിക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ വന്ന അതിന്റെ നിയമം പോലും നോക്കത്തില്ല ആൾക്കാർ. അവരുടെ മനസ്സിരിക്കുന്നതൊക്കെ വ്യാഖ്യാനിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ കൊണ്ടരിക്ക അതിനെങ്കിൽ പ്രഭാകരും വ്യാഖ്യാനിച്ചത് എനർജിയും മാറ്ററും എന്നാണ് ഈ പറയുന്നത്. പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റാണ്. ഞങ്ങളൊരിക്കൽ പുള്ളിയായിട്ട് പലതവണ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവരവട്ടെ മനസ്സിരിക്കുന്നത് ഇതിൽ അവരെഴുതി വയ്ക്കും എന്റെ അടി. അപ്പോൾ ശങ്കരാചാര്യ എഴുതിയതും മാധവൻ എഴുതിയതും രാമാനുജൻ എഴുതിയതുമൊക്കെ അവരെ മനസ്സിരുന്ന കാര്യങ്ങൾ ഇതിലെഴുതി വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇതിന്റെ കീഴിൽ എഴുതി വെച്ചാലേ അതിന് എന്താണ് പ്രാമാണികതയുള്ളൂ, ജനം അംഗീകരിക്കട്ടെ. ഇന്നിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ആത്മദേശത്തിന്റെ പദ്യങ്ങളുടെ താഴെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് വായിക്കാൻ ആളെ കിട്ടും. എന്തുകൊണ്ട്? ആത്മോപദേശ കർത്താവിന് ഭക്തന്മാരുണ്ട്, അനുയായികളുണ്ട്. അതുകൊണ്ട് അവരവർക്ക് തോന്നി കഴിഞ്ഞ താഴെഴുതി വയ്ക്കും. അപ്പൊ ആൾക്കാർ കാശ് കൊടുത്ത് പുസ്തകം വാങ്ങിച്ച് വായിക്കും. ഇത് തന്നെ പണ്ട് സംഭവിച്ചു. വേദത്തിന് വലിയൊരു അംഗീകാരം കിട്ടും. കിട്ടി കഴിഞ്ഞു വേദത്തിന്റെ താഴെ എഴുതി വെച്ചാൽ മറ്റുള്ളവർ അംഗീകരിക്കും. അതുകൊണ്ട് അവരെല്ലാം എഴുതി വെച്ചു, അവരവർക്ക് തോന്നി എഴുതി വെച്ചു. അല്ല വേദത്തിലുള്ളതെന്ന് ഒന്നിനെ കുറിച്ചും പറയാൻ പറ്റില്ല. പിന്നെ ഭാഷ ഏത് ഭാഷയും എങ്ങനെ വേണോ വ്യാഖ്യാനിക്കണം. കാരണം പദങ്ങൾക്ക് നാനാർത്ഥം വരും, പലതരത്തിൽ അന്വയിക്കാം. അർത്ഥങ്ങളെ വിപുലീകരിച്ച് എന്ത് ആശയത്തിലും കൊണ്ട് എത്തിച്ചേരാം. ഒരർത്ഥത്തെ തന്നെ വിപുലമായ ഏതാശയത്തിനും കൊണ്ടെത്തിക്കാം. അത് ആൾക്കാരുടെ മനോധർമ്മമാണ്. പിന്നെ ഇവരൊക്കെ എന്തായിരുന്നു? ജീനിയസുകളായിരുന്നു, ബുദ്ധിമാന്മാരായിരുന്നു. അവര് അവരവരുടെ ഒരു സിദ്ധാന്തത്തെ സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു. അതവർക്ക് ശരിയെന്ന് തോന്നിയതുകൊണ്ടായിരുന്നു. ശങ്കരാചാര്യ അദ്വൈതം മാത്രമേ സ്വാധീനിച്ചിട്ടുള്ളൂ. ശങ്കരാചാര്യ അദ്വൈതം മാത്രമാണ് പറയുന്നത്, വേറെ ഗുരുദേവനെ ഗുരുദേവനെ എഴുതി വെച്ചിരിക്കുന്ന അദ്വൈതമില്ല, വേറെന്തോ അദ്വൈതമാണ് എഴുതിയിരിക്കുന്നതല്ല. ഈ പറയുന്നതാണ് അദ്വൈതം. ഗുരുദേവനെ ഇതിന്റെ അദ്വൈതമാണോ എന്നറിയണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ആദ്യം അദ്വൈതം പഠിക്കണം, മനസ്സിലാക്കണം, എന്നിട്ടത് വായിക്കും. അദ്വൈതം പഠിച്ചതിന് ശേഷം ഇത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇത് എഴുതിയിരിക്കുന്ന മുഴുവൻ അദ്വൈതമാണ്. അത് പറയുന്നതിന് മടിക്കേണ്ടതായിരുന്നു. ബൗദ്ധ ദർശനമാണ് ശങ്കരാചാര്യ സ്വാധീനിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേയവും തർക്കവും ഒക്കെ സ്വാധീനിച്ചതുപോലെ തന്നെ ശങ്കരാചാര്യ നാഗാർജുനന്റെ സ്വാധീനമാണ്. ശങ്കരാചാര്യ ഉണ്ട്, അതുണ്ടെന്ന് വിവരമെല്ലാം വളരെ സ്പഷ്ടമായി മാധവൻ പറയുന്നു. സ്വാധീനമുണ്ട്. ഈ ജഗത് മിഥ്യ എന്ന് പറയുന്ന ഈ ആശയം തന്നെ വന്നത് അവരിൽ നിന്നാണ്. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ ആ വഴിയെ വന്നയാളാണ് ഗൗഡപാദാചാര്യർ. ഗൗഡപാദാചാര്യരെ സ്വാധീനിച്ചത് ഈ വിജ്ഞാവിദ്യയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആളെന്താണ്? നാഗാർജുനൻ. നാഗാർജുനൻ എന്ന് പറയുന്ന ഏകദേശം ഒരു 4-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്നാണ്. അത് വളരെ സ്വാധീനിച്ചതാണ് ഈ നമ്മൾ മാണ്ഡൂക്യ കാരിക എന്ന് പറയുന്നത് ഗൂഢപാദം. അത് എന്റെ സ്വാധീനമാണ് ശങ്കരാചാര്യ, ഡയറക്റ്റായിട്ടല്ല. വിചാരിച്ച ഗൗത ഈ നാഗാർജുനനെ അതുപോലെ സ്വീകരിച്ചെന്നല്ല, അതില് തനിക്ക് സ്വീകാര്യമായതെടുക്കുകയും ബാക്കിയുള്ളവനെ കളയുകയും ചെയ്തു. അങ്ങനെ വളരെ വ്യക്തമായിട്ട് നാഗാർജുനന്റെ മൂലമാധ്യമിക കാരിക, പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങൾ ധർമ്മകീർത്തി പോലെയൊക്കെയുള്ള ആൾക്കാരുടെ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മാണ്ഡൂക്യ കാരികയിൽ അതേപോലെ പദങ്ങളും അതേപോലെയുള്ള പദ്യങ്ങളും വരെ ഉണ്ട്, ചെറിയ വ്യത്യാസപ്പെടുത്തി. ഇതത് ബുദ്ധേന ഭാഷിതം എന്നൊക്കെ മാണ്ഡൂക്യത്തിൽ പറയും. ഇത് ബുദ്ധൻ പറഞ്ഞല്ല എന്ന് പറഞ്ഞാൽ ബുദ്ധൻ പറഞ്ഞതിനെ വ്യത്യാസപ്പെടുത്തി അവതരിപ്പിച്ചു എന്നാണ്. വ്യത്യാസപ്പെടുത്തി അതി അവതരിപ്പിച്ചു. അപ്പോ അതുപോലെ എന്ത് ചെയ്തു ശങ്കരാചാര്യൻ? അതിനെ സ്വീകരിച്ചു. അത് ബുദ്ധന്റെ സ്വാധീനം ഉണ്ടോന്ന് പറഞ്ഞു. ും പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മിഥ്യ എന്നൊക്കെ പറയുന്ന ഇവിടെ പ്രപഞ്ചം മിഥ്യ എന്നൊന്നും വേദത്തിനൊന്നും പറയുന്നില്ല. ശങ്കരാചാര്യ വ്യാഖ്യാനിച്ച ഈ ഒരു ഉപനിഷത്തിലും മിഥ്യ എന്ന് പറയുന്ന ഒരു ശബ്ദമേ ഇല്ല. എന്നാലും ശങ്കരാചാര്യ പറയുന്ന എന്താണോ മിഥ്യ മിഥ്യ മിഥ്യ, ഇതെവിടെ നിന്ന് വന്നു? ബൗദ്ധന്മാരിൽ നിന്ന് വന്നതാണ്. പരശൂന്യവാദവും ക്ഷണിക വിജ്ഞാനവാദവും ഒക്കെ പരിഷ്കരിച്ചാണ് ഈ മിഥ്യയാക്കിയത്. അല്ലായനൊന്നും പതാരം അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. അല്ലാതെ അതിനൊന്നും ഈ താർക്കികന്മാരൊക്കെ പറയുന്നത് ശുക്തി രജതം പോലെയുള്ള കാര്യങ്ങളാണ്. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ഒരു മിഥ്യ എന്ന് പറയുന്നത് പ്രപഞ്ചമൊക്കെ സത്യമാണ്. അപ്പോൾ നമ്മൾ ഈ പഴയ ദർശനങ്ങളൊക്കെ ഒന്ന് സാമാന്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഈ പറഞ്ഞു ഗുരു ഇതെന്നും വെച്ച് ഗുരു ആരെയും അങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നും ആകെ ഒരാളെ പഠിപ്പിച്ചതെന്ന് നമ്മുടെ ശാസ്ത്രവേദിയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പരവൂർ കേശൻ ആത്മോദേശം ഗുരു പഠിപ്പിച്ചിട്ടുണ്ട്, വേറെ ആരെയും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഗുരുവിന്റെ ജ്ഞാനത്തിന്റെ അവകാശികളെന്ന് പറയുന്നവരെയും പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത്രയും തെറ്റിതി വരുത്തത്തില്ലായിരുന്നു. എന്റെ പദാർത്ഥങ്ങളിലും അന്യത്തിലും ഒക്കെ തെറ്റ് വരുത്തിയൊന്ന് മനസ്സിലാക്കും. ഗുരു പഠിപ്പിച്ചിട്ടില്ല. ഈ കേശവേദാന്തി എന്ന് പറയുന്ന ആളിതൊന്നും എഴുതിയിട്ടില്ല. അതായിരുന്നു വൈദ്യരുടെ ഗുരു. അതുകൊണ്ട് ഇതിന്റെ വ്യത്യാസം മനസ്സിലാകുമ്പോൾ അതും മനസ്സിലാകും. ദ്വൈതമല്ല, ഇഷ്ടാദ്വൈതം അല്ല എന്ന് പറയുന്ന പോലെ തന്നെ ദ്വൈതമല്ല. ദ്വൈതത്തിൽ മാത്രം പറയാൻ പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ ഇതിന് ഗുരുദേവൻ തന്നെ ഒരു വ്യാഖ്യാനം എഴുതി വെച്ച് പേര് വയ്ക്കാതെ ഒരു വ്യാഖ്യാനം എഴുതി വെച്ചിരുന്നെങ്കിൽ ഇന്നുള്ള ആൾക്കാർ അതും കണ്ടിച്ചെന്നെ. അത് പറഞ്ഞാൽ ഇത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ഒരു പുതിയ വ്യാഖ്യാനം എഴുതി പേര് വയ്ക്കാതെ എഴുതി വെച്ച്. അപ്പൊ ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? അവനവനെന്നുള്ള ഭേദബുദ്ധി മായ കൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അസത്യമാണ്. ഇതാണ് ഇവിടെ പ്രധാനമായി മനസ്സിലാക്കുന്നത്. മായ കൊണ്ട് അവിവേകം ഉണ്ടാകുന്നു, അവിവേകം കൊണ്ട് ഭേദബുദ്ധി ഉണ്ടാകുന്നു. അതിനാണ് അവനവനെന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാവും. ഒന്ന്, മായ ജീവനെ ജീവാത്മാവ്, ജീവാത്മാവെന്ന് പറയുന്നതിന് മായയുടെ സൃഷ്ടിയാണ്. ജീവാത്മാവിനെ മായ ആവരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം ബ്രഹ്മത്തിൽ മായയുടെ പ്രവർത്തനം കൊണ്ടാണ് ജീവാത്മാ എന്നൊരു ജീവത്വം എന്നൊരു അവസ്ഥ വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ജീവനെ വീണ്ടും ഈ മായ അവനെ എന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ജീവഭാവം വരുന്നത് മായയുടെ സ്വാധീനം കൊണ്ടാണ്. ജീവഭാവം വന്നു കഴിഞ്ഞാലും അതിന് മായയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടും. മായ ബാധിച്ചു കഴിഞ്ഞാൽ വരുന്ന അവിവേകം, അവിവേകം എന്നാ ഭേദബുദ്ധി. ഇത്രയാണ് ഇതിന് മനസ്സിലാക്കുന്നത്. മായ കൊണ്ട് ഇതെല്ലാം സംഭവിച്ചുകൊണ്ട് ഇതൊന്നും സത്യമല്ല. അതിനു വേണ്ടിയിട്ടാണ് മായ എന്ന് പറയുന്ന ശബ്ദം തന്നെ ഉപയോഗിക്കുന്നത്. മായാജാലം, ഇന്ദ്രജാലം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. മായ എന്ന് പറയുന്ന ശബ്ദം വേദത്തിനുണ്ട്. പക്ഷെ മറ്റുള്ളവരൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ മായ എന്ന് വെച്ചാൽ അതൊരു സത്യമായ ഒരു ശക്തിയായിട്ടാണ്, ഈശ്വരന്റെ ശക്തി അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അദ്വൈതികൾ ഉപയോഗിക്കുമ്പോൾ ആ മായ എന്ന് പറയുന്നത് നവിദ്യത യാസ മായ, ഇല്ലാത്ത അസത്യമായ അല്ലെങ്കിൽ അനിർവചനീയമായ ഒരു ശക്തിയായിട്ടാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഇതെന്തിനു പറയുന്നു? അപ്പൊ മായയെ ഇല്ലാതാക്കണം, അപ്പൊ മായ കൊണ്ടുള്ള അവിവേകത്തെ ഇല്ലാതാക്കണം, ഭേദബുദ്ധിയും പോകണം. അതെങ്ങനെ സംഭവിക്കും? ശരിയായ അറിവുകൊണ്ട്. അപ്പൊ തന്നെ കുറിച്ചുള്ള ശരിയായ അറിവ്, താൻ പരമാത്മാവാണെന്നുള്ള അറിവ്, അല്ലെങ്കിൽ ശുദ്ധമായ അറിവെന്നുള്ള അറിവ്. ഒരു പറയുന്ന അറിവെന്നാണ് പറയുന്നത്, ശുദ്ധമായ എന്നുള്ള അറിവുകൊണ്ട് ഭേദബുദ്ധി, അവിവേകം നശിക്കുന്നു, ഭേദബുദ്ധി നശിക്കുന്നു, മായ നശിക്കുന്നു, അവിവേകം നശിക്കുന്നു, ഭേദബുദ്ധി നശിക്കുന്നു. അതാണ് ഇവിടെ ഈ ഇതിലെല്ലാം പൊതുവെ പറഞ്ഞു വരുന്നതാണ്. ഇത് മായയെക്കുറിച്ച് പ്രത്യേകം പറയുന്ന കാര്യങ്ങൾ ആണ് നമ്മളിവിടെ എടുത്ത് ചർച്ച ചെയ്തത്. ഇനി മായയെക്കുറിച്ച് ഇതുപോലെ പറയുന്ന മറ്റൊരു പദ്യമാണ്. കാരണം ദർശനമാലയിൽ ആ മായയെക്കുറിച്ച് വന്നപ്പോൾ അത് ആത്മനിശ്ചയത്തെ ഇവിടേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേ വിഷയം പല ഭാഗത്തു നിന്നെടുത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത്. കാരണം ഈ ഗുരുദേവ കൃതികള് എണ്ണത്തിൽ കുറവാണെങ്കിലും ഒരേ വിഷയം തന്നെ പല ഭാഗത്ത് പല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ കൃതിയായിട്ടല്ല മനസ്സിലാക്കുന്ന, ഓരോ വിഷയമായിട്ട്. അപ്പൊ മായ എന്ന് പറയുന്ന ഒരു വിഷയം അത് എവിടെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വളരെ ലളിതമായിട്ട് മായയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 53. ഇത്രയും സങ്കീർണതയുണ്ട്. ഇതിലേഴും ആദിമശക്തി ഇങ്ങു കാണും, ഇത് സകലം വരും ആദിബീജമാകും, മതി അതിലാക്കി മറന്നിടാതെ മായ മതിയേറുവാൻ മനനം തുടർന്നില്ലേ. ഇത് മനസ്സിലാക്കുന്നതിന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള സങ്കീർണതകളൊന്നും അത് ഇപ്പോ നമുക്കിപ്പോ ഈ പരസ്പര ബന്ധം ഉണ്ടാക്കുന്നതേ പലതരത്തിലും ഉണ്ടാക്കാം. അതിപ്പോ ഇത് എഴുതുന്നയാളുടെ ഒരു സ്വാതന്ത്ര്യമാണ്. എഴുതിയാളിന് പരസ്പരം ഒരു ബന്ധം ഇവിടെ ഉണ്ടാകും. കാരണം ഇതിന് മുമ്പ് സ്വയം പ്രകാശം എന്ന് പറഞ്ഞു സ്വയം പ്രകാശമായ വസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് ഇതിലുണ്ടാകുന്ന ശക്തിയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അപ്പൊ അവിടെ ബന്ധം വന്നല്ലോ, മുമ്പ് പറഞ്ഞതുമായിട്ട് ബന്ധം വന്നു. പിന്നെ ഇതിലെഴും എന്ന് പറയുമ്പോൾ സ്വയം പ്രകാശമായിരിക്കുന്ന വസ്തുവിൽ ഉണ്ടാകുന്ന ശക്തി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അവിടെ ബന്ധമുണ്ട്. അപ്പൊ അത് എഴുതുന്നയാള് തീരുമാനിക്കുന്ന ബന്ധമില്ലാതെ ഇല്ല. ഓരോന്നിനും പരസ്പരം ബന്ധമാണ്. നമ്മള് ഇതിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് ഒരേ വിഷയത്തെ കുറിച്ച് പല കൃതികളിൽ നിന്നെടുത്ത് മനസ്സിലാക്കാൻ ഉള്ള ഒരു ശ്രമം അതാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോരോ വിഷയത്തെ കുറിച്ച് നമുക്ക് ധാരണ വരും. പിന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാം, ആദ്യം മുതൽ ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കാം. ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു ഗ്രന്ഥമല്ലല്ലോ, ഒരു കൃതികളല്ലോ ഉള്ളു, പല കൃതികളുണ്ടല്ലോ. പല കൃതികളിലും ഒരേ വിഷയങ്ങൾ വരുന്നു. അപ്പൊ ആത്മവിശ്വാസം മാത്രം ഒരാൾ പഠിക്കുകയാണെങ്കിൽ അയാൾ ക്രമമായിട്ട് പഠിച്ചാൽ മതി, പരസ്പരം ബന്ധപ്പെടുത്തി പഠിച്ചാൽ മതി. നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം പഠിക്കണം. അപ്പൊ ഒരേ കാര്യങ്ങൾ ഇവിടെ പറയുന്നു, അതെല്ലാം എടുക്കണം മനസ്സിലാക്കിയിട്ട്. ഇനി ഒരു കൃതി മാത്രം പഠിക്കുകയാണെങ്കിൽ ആദ്യം മുതലേ ക്രമമായിട്ട് വരണം, പരസ്പര ബന്ധമൊക്കെ മനസ്സിലാക്കി. അപ്പൊ ഇത് ഈ പറയുന്ന വിഷയങ്ങളെ കുറിച്ച് ഒരാൾക്ക് ശരിയായ ധാരണ ഉണ്ടാവും. അതാണ് മുഖ്യമായി വേണ്ടത്. ഓരോ പദ്യത്തിലും എന്താണ് പറയുന്നതെന്ന് വ്യക്തമായാലല്ലേ പരസ്പര ബന്ധം മനസ്സിലാകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഒരു കൃതി മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ ക്രമമായിട്ട് പഠിച്ചാൽ മതി. നമ്മളെ സിലബസിൽ ഒരു കൃതിയല്ല, എല്ലാ കൃതികളും ഉണ്ട്. ഇപ്പൊ എല്ലാ വിഷയങ്ങളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതും അതൊരു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പരസ്പര ബന്ധമില്ലാതെ ഈ കൃതികൾ വ്യാഖ്യാനിക്കുന്നത് ഉള്ളതാണ് ഇതിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ. നമ്മളിപ്പോ എന്താണോ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പദ്യത്തിൽ ആവി എന്ന് പറയുന്ന ഒരു ശബ്ദമാണ്. ഏതെങ്കിലും ഒരു വ്യാഖ്യാനം എടുത്തു നോക്കുക, അതിനെവിടെയെങ്കിലും ഈ ആവി എന്ന് പറയുന്ന ഗുരു എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് പറയുന്നുണ്ടോ? ഉണ്ടാ? അത് തന്നെ. അങ്ങനെ ഏതെങ്കിലും വ്യാഖ്യാതാവ് പറയുന്നുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വായിച്ച ഒരു കാലത്തിൽ ഇങ്ങനെ ആവി എന്ന് പറയുന്ന ഒരു പദം ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഗുരു ഇങ്ങനെ ഒരു സ്ഥലത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എളുപ്പമാണ് ഇവിടെ അതിനെ കണക്ട് ചെയ്ത് അർത്ഥം പറയാം. അതുകൊണ്ട് ആൾക്കാർ ആവി എന്ന് പറഞ്ഞാൽ നീരാവിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വ്യാഖ്യാനിച്ച് അങ്ങനെയാകാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സയൻസൊക്കെ വ്യാഖ്യാനിച്ച് വെച്ചു. കാരണം വേറെടുത്ത് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ള ബോധമില്ല. ഒരേ വിഷയം പലയിടത്ത് വരുമ്പം അത് അറിഞ്ഞിരിക്കണം. കുറച്ചല്ലേ ഉള്ളു, ഇത് ഒരുപാടൊന്നുമില്ല. അങ്ങനെ പല കാര്യങ്ങളിലും എന്താണോ പരസ്പരം മായെന്ന് തന്നെ പറയുന്ന ഒരു പദം തന്നെ ഇവിടെയെല്ലാം വന്നിരിക്കുന്നു. ഒരാൾ വായിക്കുമ്പോൾ മറ്റേ നോക്കണം. അതേസമയം ഇത് വായിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ അങ്ങനെ പറഞ്ഞു, ഉപനിഷത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറയും. ഗുരു വേറെടുത്ത് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവർക്കറിയത്തില്ല. അവിടെയാണ് പ്രശ്നം. ഭഗവത്ഗീതയിൽ ഉണ്ടെന്ന് പറയുന്നത് തെറ്റെന്നുള്ളതല്ല, അത് വരാം. പക്ഷെ ഗുരു ഈ കാര്യം തന്നെ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വളരെ സൗകര്യമായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇത് മൊത്തം ആദ്യം ഒരു തവണ ഇത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ പദ്യങ്ങളും ആദ്യം നമ്മൾ ഒരു തവണ മനസ്സിലായി കഴിയുമ്പോഴാണ് ഒന്ന് വേറൊരിടത്ത് കിടക്കുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റും. പലരും ഇത് വായിക്കുന്നതോ അല്ലെങ്കിൽ ഇതൊന്ന് പഠിക്കുന്നതോ അല്ലെങ്കിൽ വ്യാഖ്യാനം എഴുതുന്നതോ ഒക്കെ സ്വയം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മോദേശത്തിന്റെ വ്യാഖ്യാനം എഴുതി തീരുമ്പോഴാണ് അയാൾ ഇതൊന്ന് പഠിക്കുന്നത്. അവിടെ പ്രശ്നം. ആദ്യം ഒരു ക്ലാസ് എടുക്കും. എന്തിനാ ക്ലാസ് എടുക്കുന്നത്? ഇതൊന്ന് പഠിക്കാൻ വേണ്ടി. ദോഷമൊന്നുമില്ല, പക്ഷെ പഠിക്കുന്നവന്റെ അതോധിയാണ്. ഉണ്ടോ? ആ സന്ദന സ്വാമി എഴുതിട്ട സ്വാമി എഴുതിട്ട അല്ല, ഈ വ്യാഖ്യാനം എഴുതുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ വ്യാഖ്യാനം ഒരാൾ എഴുതുന്നെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുവരെ എഴുതിയിട്ടുള്ള പ്രധാനമായ വ്യാഖ്യാനങ്ങളെല്ലാം വായിച്ചു നോക്കി അതിൽ നിന്നൊരാശയം സ്വന്തം ബുദ്ധിമുട്ട് ഉൾക്കൊണ്ട് എന്നിട്ട് പറയുകയും എഴുതുകയും ചെയ്യണം. അങ്ങനെ ആർക്കാണോ ചെയ്യാം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുമ്പുള്ളവര് ഞാനിപ്പോ ഒരു പദ്യം എടുക്കുമ്പോൾ ഞാനും ചെയ്യുന്ന അത് തന്നെയാണ്. മുമ്പുള്ളവരൊക്കെ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അതാദ്യം നോക്കും, അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് അവർ പറഞ്ഞതിലൊക്കെ എന്തൊക്കെയാണ് ശരിയുള്ളത് എവിടെയൊക്കെയാണ് തെറ്റുള്ളത് രണ്ടും മനസ്സിലാക്കും. എവിടെയൊക്കെയാണ് അവർക്ക് അബദ്ധങ്ങൾ പറ്റിയത് അത് മനസ്സിലാക്കും. അപ്പൊ നാളെ വരുന്നവർ ഞാൻ പറഞ്ഞും കൂടെ വെച്ച് ചേർത്ത് നോക്കി എനിക്ക് എവിടെയൊക്കെയാണ് അബദ്ധം പറ്റി അതോടെ അവർ പരിഗണിക്കും. അങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്. എങ്ങനെ വളർന്ന് വികസിച്ച് പോകേണ്ടത് അങ്ങനെയാണ്. മുമ്പ് ഇതിനെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം അത് പലരും മോശക്കാരല്ല. അപ്പൊ അത് നമ്മൾ നോക്കണം. പിന്നെ ഇതൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും അതൊക്കെ ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ഒരു മസാല കൂടെ വേണം. ഈ മസാല എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മസാല ഇല്ലെങ്കിൽ അതിന് പ്രയാസമാണ്. പിന്നെ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ആളെ കിട്ടും. അതുകൊണ്ടല്ലോ ഗുരുവിന് അനുയായികളുണ്ട്, ഭക്തന്മാരുണ്ട്. ഗുരു എന്ന പേര് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലും നിങ്ങളുടെ മുമ്പിൽ കുറെ പേരിപ്പിക്കും. യാതൊരു സംശയമില്ല. ഗുരുവിനെ കുറിച്ച് പറയുന്നു എന്ന് അറിയുമ്പോൾ ആൾക്കാർക്ക് അതിന് താല്പര്യമുള്ളത്. അതുകൊണ്ട് ആർക്കും എന്നും പറയാം. പിന്നെ പറയുന്നവൻ എന്തുമാത്രം പണിയെടുക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. പരിശ്രമിക്കണം, പരിശ്രമിച്ചിട്ട് പറയും. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോലെ വസ്തു കൊടുത്ത് വെച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല.